ഭാഷ്യാധ്യായം 1 പാദം 4 അധികരണമായ സൂത്ര 22. അവസ്ഥിതേതിരി കാശകൃഷ്ണ ഇവിടെ ആത്മനസ്തുക്കാമായ സർവം പ്രിയം ഭൂതി തുടങ്ങിയ ഭാഗങ്ങളിൽ ജീവാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, പരമാത്മാവിനല്ല. അതാണ് പൂർവക്ഷി പറയുന്നത്. അതിന് 3 കാരണം പറഞ്ഞു. 1, ജീവാത്മാവെന്ന് തുടങ്ങുന്നു, അതാണ് 1 പറഞ്ഞത്. 2 പറഞ്ഞത് ഈ ഭൂതസംസർഗം ശരീരേന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധം ഇത് വിട്ടിട്ട് പരമാത്മാവിൽ വിലയിക്കുന്നു എന്ന് പറഞ്ഞു. അതും അങ്ങനെ വിലയിക്കുന്ന ജീവനാണ്. അപ്പോൾ ഈ 2 പക്ഷത്തിനനുസരിച്ച് ഇവിടെ സൂത്രങ്ങളെ വ്യാഖ്യാനിക്കുകയാണ്. ഈ 3 സൂത്രങ്ങൾ, അതിലാദ്യത്തത് പ്രതിജ്ഞാസിദ്ധി ലിംഗം ആശ്മരഥ്യ ഇതമത്ര പ്രതിജ്ഞാതം. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരു തരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ആത്മനെ വിദിതേ സർവം വിദിതം ഭൂതി, തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞു. ഇതം സർവമേതയം ആത്മായി, ഈ ആത്മാവ് തന്നെയാണ് സർവവും. വിധിച്ച ഉപപാദിതം ച യുക്തിയും പറഞ്ഞു. സർവസ്യ നാമരൂപ കർമ്മ പ്രപഞ്ച ഏക പ്രസവത്വ അതേക പ്രളയത്വച്ച, സർവനാമരൂപ കർമ്മപ്രപഞ്ചങ്ങളും ഒരിടത്ത് നിന്നാണ് ഉണ്ടായത്, ഒരിടത്താണ് വിലയം പ്രാപിക്കുന്നത്. ദുന്ദുഭ്യാദി ദൃഷ്ടാന്തിച്ച ദുന്ദുഭി ദൃഷ്ടാന്തം, അതെല്ലാം പലവണ ചർച്ച ചെയ്തതാണ്. കാര്യകാരണയോരഭ്യതിരേക പ്രതിപാദന, കാര്യകാരണങ്ങൾക്ക് അഭേദമാണ് കാര്യമായ ഈ ജീവൻ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു. തസ്യേവ പ്രതിജ്ഞായാഹ സദ്യം സൂചയതി ഏതദ്ലിംഗം. അപ്പോൾ അത് അക്കാര്യത്തെ ശരിവയ്ക്കുന്നതാണ്. യന്മഹതോ ഭൂതസ്യ ദുഷ്ടവ്യസ്യ ഭൂതേഭ്യ സമുദ്ധാനം വിജ്ഞാനാത്മഭാവേന കഥിതം. അവിടെ പറഞ്ഞ് ഈ ശരീര ഇന്ദ്രിയ സംഘാതത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒടുവിൽ പരമാത്മാവിനെ ഏകീഭവിക്കുന്നു. അത് വിജ്ഞാനാത്മാവാണ്, ജീവനാണ്. ഇതി ആശ്മരഥ്യ ആചാര്യോ മന്യത. ഇത്രയും ആശ്മരഥ്യ ആചാര്യന്റെ അഭിപ്രായം. അഭേദി സത്യേക വിജ്ഞാനേന സർവവിജ്ഞാനം പ്രതിജ്ഞാതം അവകല്പത. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ഒടുവിൽ അഭേദത്തെ പ്രാപിക്കുന്നു. പൂർവക്ഷിക്കനുസരിച്ചും ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറഞ്ഞ് ഇവിടെയും യോജിച്ചു. എന്തുകൊണ്ട് ഒടുവിൽ ഈ ശരീരം വിട്ടിട്ട് പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു, അതുകൊണ്ട് ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം എന്ന് പറഞ്ഞത് യുക്തം തന്നെ. ഇത് ആശ്മരഥ്യന്റെ അഭിപ്രായം. ഇനി ഉത്ക്രമിഷിത ഏവം ഭവാദിത്യ ഉടലോമിഹി ക്രമിഷ്യതോ വിജ്ഞാനാത്മനോ ജ്ഞാനധ്യാനാദി സാമർത്ഥ്യ സംപ്രസന്നസ്യ പരേണ ആത്മൈക്യ സംഭവാദ് ഇതം അഭേദഭിധാനം ഇത്യ ഉടലോമി രാജാചാര്യമല്ല. ഉടലോമി പറയുന്നത് എന്താണ്? ഉത്ക്രമിച്ച അവസാനം പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു, അതുകൊണ്ട് ഔടലോമിയും പറയുന്നത് എന്താണ്? അഭേദമാണ് രണ്ടാമത്തെ പക്ഷം. ഇനി മൂന്നാമത്തെ പക്ഷ സിദ്ധാന്തപക്ഷം. അവസ്ഥിതി കാശകൃഷ്ണ അസൈവ പരമാത്മനോ അനേനാപി വിജ്ഞാനാത്മഭാവേന അവസ്ഥാന ഉത്പന്നമിതം അഭേദാഭിധാനമിതി കാശകൃഷ്ണ ആചാര്യവും മന്യതേ. സിദ്ധാന്തം കാശകൃഷ്ണൻ പറയുന്നത് എന്താണ്? ഈ പരമാത്മാവ് തന്നെ ഇവിടെ വിജ്ഞാനാത്മഭാവത്തിലിരിക്കുന്നു. വിജ്ഞാനാത്മഭാവേന അവസ്ഥ, അതുകൊണ്ടാണ് അഭേദത്തെ പറഞ്ഞിരിക്കുന്നത്. അത് ശരീരം വിട്ടിട്ടുള്ള അഭേദമോ അല്ലെങ്കിൽ ഉപാസനയിലൂടെ അവസാനം പ്രാപിക്കുന്ന അഭേദം അതൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ആ പരമാത്മാവ് തന്നെ ജീവാത്മഭാവത്തിലിരിക്കുന്നു, അതുകൊണ്ട് അഭേദം. ഇത് കാശകൃഷ്ണൻ ആചാര്യന്റെ സിദ്ധാന്തം. മുമ്പ് പറഞ്ഞത് വേറെ രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ തുടർന്ന് ഈ ഭാഗത്തെ സംബന്ധിച്ച് വീണ്ടും സിദ്ധാന്തത്തിലേക്ക് പോവുകയാണ്. എന്താണ് സംശയങ്ങൾ, അതിന് സമാധാനം പറയുന്നു. അന്ന് ഉച്ഛേദാഭിധാനം ഏത് പറയുന്നു? ഇവിടെ ഒരു നാശത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. എങ്ങനെ? ഏതേഭ്യോ ഭൂതേഭ്യ സമുദ്ധായ താന്യേവ അനുവിനശ്യതി ന പ്രേത്യ സജ്ഞ അസ്ഥി. ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ഈ ഭൂതസംസർഗത്തെയെല്ലാം വിട്ട് അത് പിന്നീട് ഭൂതസംസർഗത്തെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിശേഷ വിജ്ഞാനമൊന്നുമില്ല. ശരീര ഇന്ദ്രിയ മനസ്സുമായിട്ടുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ മരണസമയത്ത്, അതിനുശേഷം ന പ്രയത്യ സപ്ഞാസ്തി, മരിച്ചാൽ പിന്നെ ബോധമില്ല. അപ്പോൾ അതോടുകൂടി എല്ലാം അവസാനിച്ചല്ലോ. ബോധമുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ താൻ നിലനിൽക്കുന്നു എന്ന്. ബോധമില്ലെങ്കിലോ പിന്നെ എങ്ങനെ പറയാൻ കഴിയും, എങ്ങനെ അനുഭവിക്കാൻ കഴിയും? അപ്പൊ ന പ്രയത്യ സപ്ഞ അസ്ഥീതി കഥമേതത് അഭേദ അഭിധാനം. അപ്പം പിന്നെ അഭേദം എന്നങ്ങനെ പറഞ്ഞു, ഇത് മരണത്തോടുകൂടിയെല്ലാം അവശേഷിക്കുകയാണ്. ഇനി ഒരാൾ തത്വജ്ഞാനിയാണെങ്കിലും മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തത്വജ്ഞാനമില്ല, ഒരു ജ്ഞാനവുമില്ല. പിന്നെ ഈ അഭേദം എങ്ങനെ പറയാൻ പറ്റും? നേഷദോഷ പറയുന്ന ദോഷമൊന്നുമില്ല. വിശേഷ വിജ്ഞാന വിനാശ അഭിപ്രായം ഏത് വിനാശവിധാനം ഉച്ഛേദ അഭിപ്രായം. അവിടെ താൻ നശിക്കുന്നു എന്നല്ല പറഞ്ഞു, ഈ വിശേഷ വിജ്ഞാനം ഭേദജ്ഞാനം ഇത് നശിക്കുന്നു എന്നാണ്. അതില്ലാതാകുന്നു. അതാ ഇതുപോലെ സുഷുപ്തി പോലെ, ഒരുവൻ ജാഗ്രതത്തിൽ ജ്ഞാനിയായിക്കൊള്ളട്ടെ അജ്ഞാനിയായിക്കൊള്ളട്ടെ, തത്വജ്ഞാനം ഉണ്ടായാലും ശരി ഇല്ലായാലും ശരി, സുഷുപ്തിയിൽ എന്ത് സംഭവിക്കും? ഈ ഭേദജ്ഞാനം നശിക്കും. അതാണ് ഒരാൾ ഈ ഭേദത്തെയൊക്കെ സത്യമെന്നറിയുന്നു, എന്നിട്ട് അയാൾ ഉറക്കത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പം അത് ഇല്ലാതാകുന്നു. ഇനി വേറൊരുവൻ അങ്ങനെയല്ല, ഇവിടെ ഇതൊക്കെ അസത്യമെന്നറിയുന്നു, അതിനാണ് നമ്മൾ തത്വജ്ഞാനി എന്ന് പറയുന്നു. ഇതെല്ലാം അസത്യമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഭേദജ്ഞാനമില്ല, മറിച്ച് തത്വജ്ഞാനമാണ്. പക്ഷെ ഉറക്കത്തിൽ ചെന്നാലോ നശിക്കുന്നു. അതാണ് സുഷുപ്തി. ഇതേ മരണത്തിൽ സംഭവിക്കുന്നുള്ളൂ, അംഗീകരിക്കുന്നു. അതാണ് ന പ്രയത്യ സജ്ഞാസ്തി, മരിച്ചാൽ പിന്നെ ബോധമില്ല എന്ന് പറയുന്നതാണ്. അല്ലാതെ ബോധത്തിന് രണ്ടർത്ഥമുണ്ടല്ലോ, സജ്ഞ ബോധം ജ്ഞാനം. ഒന്ന് തൻ്റെ സ്വരൂപമായിരിക്കുന്ന ബോധം, മറ്റൊന്ന് ഈ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധം. അപ്പം മരിച്ചാൽ പിന്നെ ബോധമില്ല, സുഷുപ്തിയിൽ ബോധമില്ലെന്ന് പറഞ്ഞാൽ വിശേഷ വിജ്ഞാനം, അത് ജ്ഞാനമായാലും ശരി വിപരീയ ജ്ഞാനമായാലും ശരി, തത്വജ്ഞാനമായാലും ശരി വിപരീയ ജ്ഞാനമായാലും ശരി, സംശയജ്ഞാനമായാലും ശരി, ജ്ഞാനമില്ലായ്മയായാലും ശരി, എന്തായാലും ശരി, സുഷുപ്തിയിൽ കേവലമായ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനം നിൽക്കുന്നത് പോലെ മരണത്തിലും ആ കേവല സ്വരൂപമായ ജ്ഞാനം ശേഷിക്കുന്നു. ആരാണോ ഈ ബോധിച്ചിരിക്കുന്ന ആളിന് സുഹൃത്തി പോലെയുള്ളൂ. അത് ഭാഷകാലം ചിലത്ത് പറയും, എന്താണ് സുഷുപ്തി? മൂർച്ഛ, പ്രളയം എന്ന് പറയും. പ്രളയം എന്ന് ഉദ്ദേശിക്കുന്ന മരണത്തെ ഉദ്ദേശിച്ചിട്ടാണ്, ജീവനെ സംബന്ധിച്ച്. അതുപോലെ വിജ്ഞാനമില്ല ആ ഒരവസ്ഥ. പിന്നീട് ഇവിടെ ഒരുവന് ഈ തത്വമൊന്നും അറിയാത്തവനാണെങ്കിൽ അവൻ കൽപ്പിക്കും എന്താണ്, ആ അങ്ങനെ വിശേഷ വിജ്ഞാന ശൂന്യനായിരുന്നിട്ട് വീണ്ടും അവൻ്റെ കർമ്മ സംസ്കാരം കൊണ്ട് താൻ വീണ്ടും ജനിക്കുന്നു, വീണ്ടും ഇതൊക്കെ അനുഭവിക്കുന്നു, വീണ്ടും ജായതെ മ്രിയത്തെ എന്നവൻ കൽപ്പിക്കുന്നു. ആര്? ഈ തത്വത്തെ അറിയാത്തവൻ. തത്വത്തെ അറിയുന്നവനാണെങ്കിലോ അവിടെ അങ്ങനെ ജനനം മരണം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നവനറിയും. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ജന്മമില്ലെങ്കിൽ പിന്നെ ജന്മത്തിന് പൂർവം, മരണമില്ലെങ്കിൽ പിന്നെ മരണത്തിന് ശേഷം, ഇതൊന്നും ചിന്തയുടെ വിഷയമേ അല്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. തത്വബോധമില്ലാത്തവരത് ചിന്തിക്കും. അതാണ് പറയുന്നു പ്രത്യ ഈ ശരീരനാശത്തോടുകൂടി. പിന്നീട് ഇനി ചിന്തിച്ചാൽ തന്നെ ഇപ്പം ചിന്തിക്കും, ഈ ശരീരബോധത്തോടുകൂടി ഇരിക്കുമ്പോഴേ ഒരാൾക്ക് ജന്മത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എല്ലാം ചിന്തിക്കാൻ കഴിയും, സുഹൃത്തി ചിന്തിക്കാൻ കഴിയും ഇല്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആ കേവല സ്വരൂപമായിരിക്കുന്ന വിജ്ഞാനം, കാരണം അത് സത്യമാണ്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഹൃത്തിയിലും നിലനിൽക്കുന്ന സത്യമാണ്. എന്നാൽ അതിൻ്റെ നാശമില്ല, സുഹൃത്തിയിലോ നശിച്ചില്ല. പിന്നെ ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിലും, സമാധിയോ മൂർച്ചയോ പ്രളയമോ നമുക്കറിയാൻ വയ്യാത്ത ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിലും, എവിടെ പോയാലും ആ സ്വരൂപ വിജ്ഞാനത്തിന് നാശമില്ല. അതാണ് ഇവിടെ പറയുന്നത്. മറിച്ച് ഈ വിശേഷ വിജ്ഞാനങ്ങൾ ജ്ഞാനമായാലും ശരി അജ്ഞാനമായാലും ശരി ഒന്നും നിലനിൽക്കുന്നില്ല. അതെല്ലാം ശരീര ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് തസ്യ ദഷ്ടവസ്യ ഭൂതേഭ്യ സമുത്ഥാനം. ഈ ഭൂതങ്ങളിൽ നിന്നുള്ള സമുത്ഥാനം എന്ന് പറയുന്നതാണ്. ഏതേഭ്യ ഭൂതേഭ്യ സമുത്ഥായ താന്യവാനോ വിനശ്യതി. ഈ ഭൂതങ്ങളിൽ നിന്ന് എല്ലാം വേർപെട്ട് കഴിഞ്ഞാൽ സുഹൃത്തിയിൽ എന്താണോ തനിക്ക് സംഭവിച്ചത് അതുപോലെ താന്യവാനോ വിനശ്യതി. അതിനെ തുടർന്ന് ആ സംസർഗം പെടുന്നതോടുകൂടി ഭേദജ്ഞാനവും ഇല്ലാതാകുന്നു. ആ ഭേദത്തെ സംബന്ധിച്ചുള്ള എന്ത് ജ്ഞാനമായാലും ശരി, ഇതാണ് അദ്വൈതിയുടെ തത്വബോധം. ജാഗ്രത്തിൽ ഉള്ള തത്വബോധം ജന്മത്തെക്കുറിച്ചും തൻ്റെ സ്വരൂപത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജന്മപൂർവം മരണശേഷം എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് അക്കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ന പ്രേത്യ സജ്ഞ അസ്ഥി. അപ്പൊ ഞാനി ഉറക്കത്തിൽ എങ്ങനെയായിരിക്കും, ഞാനി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശരിയായ തത്വദൃഷ്ടിയിലാണെങ്കിൽ എന്താണ് ജ്ഞാനി സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ, ഈ തത്വ ജ്ഞാനി ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ, ആ തത്വബോധം തത്വബോധത്തിൻ്റെ ദൃഷ്ടി. അപ്പോൾ നമ്മൾ സാറിന് ചോദിക്കും ജ്ഞാനി എങ്ങനെയായിരിക്കും, ജ്ഞാനിക്ക് എങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ജ്ഞാനി എന്ന് പറയുന്ന പ്രത്യേക ഒരു വർഗമുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ജ്ഞാനി എന്ന് പറയുന്ന പ്രത്യേക ഒരു വർഗമൊന്നുമില്ല. പിന്നെന്താണ് ജ്ഞാനി എന്നുള്ള ഉദ്ദേശിക്കുന്നത്? തത്വബോധം, പരമാർത്ഥ ബോധം എങ്ങനെ ഈ കാര്യങ്ങളെ ഗ്രഹിക്കുന്നു, പരമാർത്ഥ ബോധത്തിൽ എങ്ങനെ ഇതെല്ലാം ഒരാള് മനസ്സിലാക്കുന്നു വിശദീകരിക്കുന്നു, അതാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരമാർത്ഥ ബോധത്തിന് ഇവിടെ വെളിപ്പെടുത്തുന്നത്, ശ്രുതി വെളിപ്പെടുത്തുന്നത്, ഇവിടെ ആചാര്യം വെളിപ്പെടുത്തുന്നത്. അപ്പം അവിടെ അതിനെങ്ങനെയാണ് അത്, അതിനെക്കുറിച്ച് ആർക്കാണോ ബോധമുണ്ടാകുന്നത് അവന്, ആ ബോധമുണ്ടെങ്കിൽ അവൻ ജ്ഞാനി, അവനൊരു ബോധമില്ലെങ്കിൽ അവൻ ജ്ഞാനമില്ല, ഇത്രയും അർത്ഥമുണ്ട്. അവിടെ ഇതിനെല്ലാം സമാധാനം പറയുന്നു. ജന്മത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അല്ല. അതാണ് ഇവിടെ യാജ്ഞവൽക്കനും പറയുന്നത്. എന്ന പ്രേത്യ സംജ്ഞ അസ്ഥി ഇതി കഥമേത അഭേദവിധാന നിഷദോഷ വിശേഷ വിജ്ഞാന വിനാശ അഭിപ്രായം. വിശേഷ വിജ്ഞാനം അതിൻ്റെ വിനാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ജ്ഞാനമായാലും ശരി അജ്ഞാനമായാലും ശരി, സത്യബുദ്ധിയായാലും ശരി മിഥ്യാബുദ്ധിയായാലും ശരി, ഏത് വിനാശ അഭിപ്രായം എന്ന ആത്മ ഉച്ഛേദ അഭിപ്രായം. അല്ലാതെ ഇവിടെ തൻ്റെ സ്വരൂപത്തിന് തനിക്ക് തൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ ആരാണ്? വിജ്ഞാനസ്വരൂപൻ. അതിൻ്റെ നാശത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അത്രയമ ഭഗവാൻ അമോഹ എന്ന പ്രത്യസജ്ഞ അസ്ഥി ഇതി പരി അനുയുജ്യ സ്വയമേവ ശ്രുത്യന്തരസ്യ ശ്രുത്യാർത്ഥാന്തരസ്യ ദർശനത്വം. അവിടെ എന്ത് ചെയ്യുന്നു? എന്ന പ്രത്യസജ്ഞ അസ്ഥി എന്ന് യാജ്ഞവൽക്കയൻ പറഞ്ഞു. അപ്പോ മൈത്രി ധരിച്ച് എന്താണ്? മരണത്തോടുകൂടി അല്ല അവസാനിക്കുന്നു, മരണം വരെയുള്ളൂ. അത്രയോ മാ ഭഗവാൻ അമോമുഹൻ. ഇവിടെ അങ്ങനെ മോഹിപ്പിച്ചു കളഞ്ഞല്ലോ. കാരണം എനിക്ക് കാര്യം മനസ്സിലാകുന്നില്ല, മരണം എന്താണ്, ശേഷം സംഭവിക്കുന്നത്, ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇതുപോലെ വീണ്ടും ഒരു ജന്മമാണോ? അത് ജനിക്കാതിരിക്കുമോ? നിരവധി സംശയങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു അമോമുഹ, മരണത്തിന് ശേഷം പിന്നെ ബോധമില്ല. ബോധമില്ലെങ്കിൽ പിന്നെ താനെങ്ങനെ? താനില്ലല്ലോ. അപ്പം മരണത്തോടുകൂടി എല്ലാം ശുദ്ധ ശൂന്യമായാൽ പിന്നെ ഈ മുക്തിക്ക് വേണ്ടിയുള്ള പരിശ്രമമൊക്കെ വ്യർത്ഥമായി. ഇവിടെ മുക്തി ഇവിടെ ആർജിച്ചിട്ടുള്ള കാര്യം മരണത്തിലെല്ലാം ശൂന്യമായി, മുക്തിയും പോയി. അതാണ് പറഞ്ഞത് അമോമുഖ എന്നെ മോഹിപ്പിച്ചു. എന്തെന്ന പ്രത്യസജ്ഞ അസ്ഥി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല എന്ന് പറയുമ്പോൾ അതെന്നെ മോഹിപ്പിച്ച കാര്യമാണ്. ഇനി പരി അനുയുജ്യായി ചോദ്യം ചോദിച്ചു പറഞ്ഞു മൈത്രി. എന്താ പറയുന്നതിൻ്റെ താല്പര്യം? സ്വയമേവ ശ്രുതിയ, അവിടെ ശ്രുതി എന്ത് ചെയ്യുന്നു? എന്താണ് അതിൻ്റെ അർത്ഥം? വാച്യാർത്ഥം എടുക്കരുത്, അർത്ഥാന്തരം, അന്യാർത്ഥം. അവിടെ പ്രയത്തി എന്ന സജ്ഞാസി മരിച്ച ബോധമില്ല എന്ന് പറയുന്നതിനൊരു അർത്ഥാന്തരമുണ്ടെന്ന് വെച്ചാൽ അന്യർത്ഥമുണ്ട്. കേട്ട അർത്ഥത്തെ എടുക്കരുത്. എന്താണ് അർത്ഥാന്തരം? വിശേഷ വിജ്ഞാനാഭാവം, സ്വരൂപ ഉച്ഛേദമല്ല, അതാണ് ദർശിതത്വം. നവ അരേ അഹം മോഹം ബ്രവീമി, അത് യജ്ഞവൽക്കയൻ പറയുന്നു. അരേ, ഞാൻ മോഹമല്ല, നിന്നെ മോഹിപ്പിക്കാനൊരു കാര്യം പറഞ്ഞാൽ അതാണ്. സത്യത്തെ ആചാര്യൻ വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തുന്ന കാര്യത്തെ, തത്വത്തെ ശരിയായ രീതിയിൽ ഗ്രഹിച്ചില്ലെങ്കിൽ മോഹം സംഭവിക്കും. കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞ അത് ആ തത്വത്തെ വിശദീകരിക്കുന്ന ആളുടെ ദോഷമല്ല, തത്വത്തെ ഗ്രഹിക്കുന്ന ആളുടെ ദോഷമാണ്. ഇപ്പൊ യാജ്ഞവൽക്കന് തത്വം ബോധിക്കാത്തതുകൊണ്ടാണോ? യാജ്ഞവൽക്കന് ആ തത്വം എന്താണെന്ന് ഗ്രഹിച്ചിട്ട് തന്നെ ബോധിപ്പിച്ചു. പക്ഷേ കേട്ട ആളിന് എന്ത് ചെയ്തു? തത്വം കേട്ടപ്പോഴും സംഭവിച്ച മോഹം, അത് പറയും ചെയ്തു. ഭഗവാൻ അമോമുഖ എന്നെ മോഹിപ്പിച്ചു. അങ്ങനെ തത്വത്വം ഉപദേശിക്കുക, കേൾവിക്കാരൻ മോഹിച്ചിരിക്കുക, അതാ ലോകത്ത് സർവത്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കൾ ഉപദേശിക്കുന്നു, കേൾക്കുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു? മോഹിച്ചിരിക്കുന്നു, മൂഢന്മാരായിരിക്കുന്നു. അവരുടെ മോഹത്തിന് അനുസരിച്ച് പിന്നെ അവരുടെ മനോവാക്കായ കർമ്മ പ്രവൃത്തികളെല്ലാം സംഭവിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ദോഷമൊക്കെ ആരിലാരോപിക്കും? ആ ഗുരു അങ്ങനെ അവനെ ഉപദേശിച്ചുകൊണ്ടാണ് അവനങ്ങനെ ആയിപ്പോയത് എന്ന് പറയും. അപ്പം അത് ഉപദേശിച്ചാണ്ട് കുഴപ്പമൊന്നുമല്ല. ഇത് സദാ സർവത്ര സംഭവിക്കുന്നതാണ്. അപ്പോൾ ഗുരു എങ്ങനെയൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞാലും ശിഷ്യന് വെളിച്ചമുണ്ടാവണമെന്ന് കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയില്ല. സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സംഭവിച്ചാൽ നല്ലത്, അതുകൊണ്ട് യാജ്ഞവൽക്കൻ പറയുന്നു, നാഹം, ഞാനൊരിക്കലും മുഖം ബ്രഹ്മീമി, ഞാൻ പറയുന്നു ഇതല്ല, മൂഢതയല്ല, എന്നെ ബോധിപ്പിക്കാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, സത്യം തത്വം അതിനെയാണ് പ്രകാശിപ്പിക്കുന്നത്. പക്ഷേ വെളിച്ചത്തെ അന്ധന്റെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ അവന് ഇരുട്ട് തന്നെ. കാരണം എന്താണ്? അവനിൽ അന്ധതയിരിക്കുന്നു. അന്ധനോട് വെളിച്ചത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യമുണ്ട്. അവൻ്റെ കണ്ണ് ശരിയാകണം, എന്നാലേ അവന് വെളിച്ചത്തെ വെളിച്ചമായി ഗ്രഹിക്കാൻ പറ്റും. സർവത്ര ലോകത്ത് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? നപ്രേത്യ സജ്ഞ അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താ എന്തരുത? അവിനാശി വരെയായ ആത്മാ, ഈ ഞാൻ നീ സ്വരൂപം, അതിനാണ് ആത്മശബ്ദം കൊണ്ടുപോകുന്നത്. അവിനാശിയാണ്, അത് നശിക്കുന്നു എന്നല്ല പറഞ്ഞത്. ബോധമില്ലാന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ സ്ഥാനത്ത് ശൂന്യത എന്നല്ല പറഞ്ഞത്. ബോധമുണ്ട്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം നിൽക്കുന്ന ആ തുരിയ ബോധം, എന്നുവെച്ചാൽ തുരിയമായിരിക്കുന്ന ആ ബോധം, അത് തന്നെ മരണത്തിന് സ്ഥിതി ചെയ്യും. അതാണ് അവിടെ എന്താണ്? ജന്മമില്ല, മരണമില്ല. അതോടെ പിന്നെ ജനനപൂർവം മരണശേഷം ഇതൊന്നും അവിടെയില്ല. എങ്ങനെയാണോ താൻ സൃഷ്ടിയിൽ ജനന മരണശൂന്യനായിരുന്നത്, അതുപോലെ തന്നെ മരണത്തിലും താൻ മരണ ജനന ശൂന്യനായിരിക്കുന്നു. അതാണ് പറഞ്ഞത്, അവിനാശി വാരയായ ആത്മാ, നിന്റെ സ്വരൂപം നാശരഹിതനായിരിക്കുന്നു. അനിച്ഛുത്യ ധർമ്മ, അവിടെ അല്ല നാശ സംഭവിക്കുന്നു, നിന്റെ ജ്ഞാനത്തിനാണ് നാശം സംഭവിച്ചത്. ജ്ഞാനവിജ്ഞാനങ്ങൾക്കെല്ലാം നാശം സംഭവിച്ചു, അജ്ഞാനത്തിന് നാശം സംഭവിച്ചു, അതാണ് സംഭവിച്ചത്. അതിനാണ് ഇവിടെ പറഞ്ഞത്, മാത്ര അസംസർഗസ്തു അസ്യ ഭവതി. അപ്പൊ പിന്നെ എന്താ ഇത് പറഞ്ഞു? പ്രത്യസ്ഥാസ്തി, മാത്രാ സംസർഗമില്ല. അതിനോട് പറയുന്ന അധ്യാസം എന്ന് പറയുന്നത് അത് തന്നെ. ഈ ചൈതന്യത്തിന് ശരീര ഇന്ദ്ര മനസ്സുകളുമായിട്ട് വന്ന താതാത്മ്യം, ആ താതാത്മ്യം കൊണ്ട് ഈ ശരീരം ചൈതന്യവത്തായി, ശരീരം ചൈതന്യവത്തായപ്പോൾ ഈ കർണങ്ങളിലൂടെ ബോധം സ്ഫുരിച്ചു. അതാണ് ആ ബോധം സ്ഫുരിച്ചപ്പോൾ ആ ബോധം പറയുന്നു, ഇത് ജാഗ്രതാണ്, കഴിഞ്ഞത് സ്വപ്നമാണ്, ഇനി വരാൻ പോകുന്നത് സുഷുപ്തിയാണ്, അത് കഴിഞ്ഞ് മരണമാണ്. അതെന്തുകൊണ്ട്? ഈ കർണങ്ങളിലൂടെ ബോധസ്ഫുരിക്കുമ്പോൾ അതിന് നമ്മൾ അനുഭവം എന്ന് പറയും, നമ്മൾ അനുഭവം എന്ന് പറയും. ഈ അനുഭവം എന്ന് പറയുന്നത് എവിടെയുള്ളൂ? എപ്പോഴാണോ ഈ മാത്രാ സംസർഗമുള്ളത്, അധ്യാസമുള്ളത്, ചൈതന്യ താതാത്മ്യം ഈ കർണങ്ങളിൽ സംഭവിക്കുന്നത്, അപ്പോഴേ നമുക്ക് അനുഭവമുള്ളൂ. എവിടെയാണോ ഇത് സംഭവിക്കാതിരിക്കുന്നത്, അപ്പോൾ ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ള പ്രശ്നമല്ല. ഈ കർണങ്ങളെല്ലാം നിലനിൽക്കുന്നോ ഇല്ലയോ അതൊന്നും വിഷയമില്ല. സുഹൃത്തിൽ പറയും എന്താണ്? ഈ കർണങ്ങളെല്ലാം അവിടെ നിലനിന്നു. മരണത്തെക്കുറിച്ച് നമ്മൾ പറയും, കർണങ്ങളെല്ലാം നശിച്ചുപോയി, ശരീരത്തിന് നാശം സംഭവിച്ചു. അപ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇനി സ്വപ്നത്തിൽ ഈ ശരീരവും കർണങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനോട് താതാത്മ്യം വന്നില്ല. സ്വപ്നത്തിലൊരു ശരീരം വന്ന് അതിനോട് താതാത്മ്യം വന്നു. സുഷുപ്തിയിലാണെങ്കിലോ ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അത് മരണത്തെ സംബന്ധിച്ചു അങ്ങനെ, എന്റെ മരണത്തിൽ എന്റെ ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. മറ്റൊരാളുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, എന്താണിതാ അവന്റെ ശരീരം നശിച്ചുപോയി, അവൻ മരിച്ചുപോയി. അതുപോലെ വേറൊരാളുടെ സുഹൃത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, അവന്റെ ശരീരം ഉണ്ട്, അവൻ ചത്തിട്ടില്ല, ഉറങ്ങുന്നേ ഉള്ളൂ. അപ്പൊ തന്നെ സംബന്ധിച്ചിടത്തോളം മരണവും സുഹൃത്തിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവിടെ രണ്ടിടത്തും തനിക്ക് പറയാൻ കഴിയുന്നില്ല, അതാ ശരീരമുണ്ട്, പക്ഷേ എന്റെ ചൈതന്യ താതാത്മ്യം സംഭവിക്കുന്നില്ല. വേറൊരിടത്ത് ശരീരമില്ല, അവിടെ ചൈതന്യ താതാത്മ്യം സംഭവിച്ചില്ല, ഇതൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന ആരാണ്? ഇതിനെ രണ്ടിനെയും കാണുന്നവൻ. കാണുന്നവൻ എന്ന് പറയുമ്പോൾ ഏതൊരാ ചൈതന്യമാണോ ഈ ശരീര താതാത്മ്യത്തോടുകൂടിയിരിക്കുന്നത്, ആ ശരീര താതാത്മ്യത്തോടുകൂടിയിരിക്കുന്ന ചൈതന്യം പറയുകയാണ്. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അപ്പോ അതുകൊണ്ടാണ് സുഷുപ്തി ദൃഷ്ടാന്തമാകുന്നത്. മരണത്തെ കാര്യം, മരണത്തെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ അനുഭവത്തിൽ വന്നില്ല, പക്ഷേ സുഷുപ്തിയിൽ നിന്നാണ് ഈ ജാഗ്രതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ സുഷുപ്തിയെ ദൃഷ്ടാന്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ശരീരതാത്മ്യം അവിടെ ഇല്ല, ഇല്ലെങ്കിൽ അവിടെ വിശേഷ വിജ്ഞാനമില്ല, അനുഭവമില്ല. സുഷുപ്തിയിൽ അനുഭവമില്ല, ഒരു തരത്തിലുള്ള അനുഭവമില്ല. പിന്നെ എന്താണ്? കേവലം അനുഭവസ്വരൂപമായ താൻ അത് നിലനിൽക്കുന്നു. അനുഭവമില്ല എന്ന് പറഞ്ഞാൽ വിശേഷ വിജ്ഞാനമില്ല, ഭേദജ്ഞാനമില്ല, ബ്രഹ്മജ്ഞാനമില്ല. അങ്ങനെ നിൽക്കാൻ വഴിയില്ല. എന്തുകൊണ്ട്? അധ്യാസമില്ല അവിടെ. പിന്നെ ചിലടത്തൊക്കെ പറയും സുഷുപ്തിയിലെ അനുഭവം എന്ന് പറയും. സുഷുപ്തിയിലെ അനുഭവം എന്തിനാ പറയുന്നു? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയും. അപരോക്ഷമായ സ്വസ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തെയാണ് പറയുന്നത് സുഷുപ്തിയിലെ അനുഭവം. അല്ലാതെ എന്തിനെയെങ്കിലും വിഷയമാക്കുന്ന ഭേദജ്ഞാനത്തെയാണ്. ആ സ്വരൂപജ്ഞാന എന്ന് പറയുന്നത് സദാ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മരണത്തിലും ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വ്യത്യാസം എന്ത് സംഭവിക്കുന്നു? സുഷുപ്തിയിൽ വിശേഷ വിജ്ഞാനമില്ല. അതല്ലാതെ സുഷുപ്തിയിലെ അനുഭവം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ പ്രയോഗമാണ്. ഏതെങ്കിലും ഒന്നിനെ അനുഭവിച്ചു, സുഷുപ്തിയിൽ ഞാൻ എന്നെ അനുഭവിച്ചു, അല്ലെങ്കിൽ സുഷുപ്തി ഞാൻ അജ്ഞാനത്തെ അനുഭവിച്ചു, അല്ലെങ്കിൽ സുഷുപ്തി ഞാൻ ആനന്ദത്തെ അനുഭവിച്ചു, ഇതെല്ലാം അസംബന്ധമാണ്. പിന്നെ ഇതെല്ലാം പറയാം, ഇങ്ങനെയെല്ലാം പറയാം. എങ്ങനെയാണ്? സ്വപ്നത്തിൽ സംഭവിക്കുന്നതൊക്കെ. ചിലപ്പോൾ ഒരാൾക്ക് സുഷുപ്തിയെയും സ്വപ്നത്തെയും വേർതിരിച്ചറിയാൻ വയ്യാതെ ഒരാൾ ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി. സ്വപ്നത്തിൽ പോയി അവിടെ അയാൾ ആനന്ദത്തെ അനുഭവിച്ചു. അത് സംഭവിക്കാം. അളവറ്റ ആനന്ദത്തെ അയാൾ സ്വപ്നത്തിൽ അനുഭവിച്ചു. എന്തുകൊണ്ടത് സംഭവിക്കാമല്ലോ? ജാഗ്രതയിൽ ദരിദ്രനായിരിക്കുന്നവൻ സ്വപ്നത്തിൽ സമ്പന്നനാവും. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യും? അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു സ്വപ്നത്തിൽ. അപ്പോൾ അവൻ ആനന്ദത്തെ അനുഭവിക്കും. ആ ആനന്ദത്തെ അനുഭവിച്ചിട്ട് ജാഗ്രതയിൽ നിന്നിട്ട് അവൻ പറയും, എന്താണ്? ഞാൻ ഉറക്കത്തിൽ പരമാനന്ദത്തെ അനുഭവിച്ചു എന്ന് പറയും. നമ്മൾ കാണാറില്ലേ, ഉറങ്ങിക്കിടക്കുന്ന ആൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, കാണാറുണ്ട്. അതെന്താ? സ്വപ്നമാണ്. സ്വപ്നത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ സ്വപ്നം ജാഗ്രത പോലെ തന്നെ. ശരിക്കും അത് സ്വപ്നത്തിൽ എന്ത് സംഭവിക്കും? സ്വപ്നാടനം എന്നൊക്കെ പറയാറില്ലേ. അപ്പോ അതെല്ലാം സംഭവിക്കുന്ന അവിടെ ജാഗ്രതത്തിന് സമാനമായ ഒരവസ്ഥ സ്വപ്നം. അതിനെ പറഞ്ഞ് ഉണർന്നതിന് ശേഷം പറയും, ഞാൻ സ്വപ്ന ഞാൻ സുഷുപ്തിയിൽ. കാരണം ഒരു ചിന്തിക്കാത്ത ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സുഷുപ്തി സ്വപ്നം എല്ലാം ഒന്ന് തന്നെ. ഉറക്കത്തിൽ സ്വപ്നം കണ്ടെന്നല്ലേ പറയാം? രണ്ടവസ്ഥയെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്നതല്ല, സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ആനന്ദത്തെ അനുഭവിച്ചു എന്നാണ്. ആ ബോധശൂന്യമായ അനുഭവശൂന്യമായ അവസ്ഥയാണ് സുഷുപ്തി എന്ന് തിരിച്ചറിയുന്നു. അവൻ അത് പറയാൻ കഴിയില്ല, ഞാൻ സുഷുപ്തിയിൽ ആനന്ദത്തെ അനുഭവിച്ചു പറ്റില്ല. കാരണം അനുഭവം വന്നു കഴിഞ്ഞാൽ അനുഭവത്തെ സാധാരണ പറയുന്ന എന്താണ്? ത്രിപുടി. അത് ഒന്നുകിൽ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം. ഇവിടെ എന്താണ്? അന്തപ്രജ്ഞം ബഹിപ്രജ്ഞം, രണ്ട് ബോധവുമില്ല. അന്തപ്രജ്ഞയുമില്ല, ബഹിപ്രജ്ഞയുമില്ല, രണ്ടുമില്ലാതിരിക്കും. അപ്പൊ ചിലർ പറയുന്നു, ഞാൻ എനിക്കിപ്പോ അങ്ങനെ പറയാറുണ്ട്. അതാ പറഞ്ഞു. ചിലർ പറയും, എനിക്ക് ഞാൻ സത്യത്തെ അറിയുന്നു, ഞാൻ ഇപ്പോ ജാഗ്രതയിൽ അറിയുന്നു, അതുപോലെ തന്നെ സ്വപ്നത്തിലും സുഷുപ്തിയിലൊക്കെ അറിയുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? സ്വപ്നവും സുഷുപ്തിയും അഭേദമായി ഗ്രഹിച്ചുകൊണ്ട് പറയുന്നു. സ്വപ്നത്തിൽ അങ്ങനെ ഒരാൾക്കുണ്ടാകും, അനുഭവം ഉണ്ടാകാം. ജാഗ്രതയിൽ ഒരാൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാകാമെങ്കിൽ ഇതാണ് ജാഗ്രതയിൽ ഒരാൾ തത്വത്തെ ഗ്രഹിക്കുന്നു, ഇതാണ് പരമാർത്ഥം. ജാഗ്രതയിൽ തത്വമസി ശ്രവണം ചെയ്തു, തത്വം എന്താണെന്ന് അറിഞ്ഞു, അയാൾ ജാഗ്രതയിൽ അയാളുടെ മോഹം നശിച്ചു. ഇതേ വ്യക്തിക്ക് സ്വപ്നത്തിലും ഇതേപോലെ അനുഭവം ഉണ്ടാകാം. സ്വപ്നത്തിൽ ശ്രവണം ചെയ്യാം, സ്വപ്നത്തിൽ തത്വജ്ഞാനം ഉണ്ടാകാം, എല്ലാം സംഭവിക്കാം. അതിൽ ഒന്നുമില്ല. പക്ഷെ ഒരു തകരാറുണ്ട്. എന്താ തകരാറ്? ജാഗ്രതയെ പോലെ അല്ല. സ്വപ്നത്തിൽ തത്വത്തെ സാക്ഷാത്കരിച്ചവനും ഉണർന്നതിന് ശേഷം പറയും, സ്വപ്നത്തിൽ ഞാൻ തത്വത്തെ സാക്ഷാത്കരിച്ചു, പക്ഷെ അത് ഒരു സ്വപ്നമായിപ്പോയി എന്നേ പറയാൻ പറ്റൂ. അതിനെക്കുറിച്ച് സത്യമാണെന്ന് സ്മരിക്കാൻ കഴിയത്തില്ല. സ്വപ്നത്തിൽ ഞാൻ ജ്ഞാനിയായി, പക്ഷേ ഉണർന്നു വന്നപ്പോൾ എന്താണ്? സ്വപ്നം മിഥ്യയാണെന്ന് ബോധിച്ചു, അത് അസത്യമാണെന്ന് ബോധിച്ചു. അത് ഏതുപോലെ? സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ചതുപോലെയാണ്. സ്വപ്നത്തിൽ വയറ് നിറഞ്ഞു, ഉണർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വിശത്തുന്നു. അപ്പം അതുപോലെയുള്ള സ്വപ്നത്തിൽ ജ്ഞാനിയായിട്ട് എന്തുകൊണ്ട്? സ്വപ്നത്തെ ആകെ ജാഗ്രതയിൽ എങ്ങനെ ഒരുവൻ ഗ്രഹിക്കുന്നു? അത് അസത്യമായി ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കാൻ കഴിയൂ. എന്തുകൊണ്ട്? അതിവിടെ അനുവർത്തിക്കുന്നില്ല, അതുകൊണ്ടാണ് അതിന് അസത്യമെന്ന് ഗ്രഹിക്കുന്നത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഉണർന്നവൻ മാത്രം, അവൻ്റെ ബ്രഹ്മജ്ഞാനവും പോയി, എല്ലാ ജ്ഞാനവും പോയി. അപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ട് ആ അനുഭവത്തെ അയാൾ അസത്യമാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മൂല്യമില്ല. എത്ര വലിയ ജ്ഞാനമായാലും ശരി, സ്വപ്നത്തിൽ ബ്രഹ്മമായാലും കൊള്ളാം, ഇനി ബ്രഹ്മത്തിൻ്റെ അപ്പുറം എന്തെങ്കിലും ആയാലും കൊള്ളാം, ജാഗ്രതയിൽ അസത്യമെന്ന് ബോധിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പ്രയോജനമില്ല. എന്ത് സംഭവിക്കുന്നു? ജാഗ്രതയിൽ വരുമ്പോൾ അവനെങ്ങനെ ഇരിക്കും? ഈ ദേഹാഭിമാനത്തോടുകൂടി തന്നെ ഇരിക്കും. അതിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് ഒരാൾ പറയുന്നത് എനിക്ക് സുഷുപ്തിയിൽ ജ്ഞാനം ഉണ്ടായി അല്ലെങ്കിൽ സ്വപ്നത്തിൽ ജ്ഞാനം ഉണ്ടായി എന്ന് പറയുന്നത് യാതൊരു പ്രയോജനമില്ല. ജാഗ്രതയിൽ നീ എങ്ങനെ ഇരിക്കുന്നു അതാണ്. സ്വപ്നത്തിൽ ഞാൻ രാജാവായി എന്ന് പറഞ്ഞു ജാഗ്രതയിൽ തണ്ടിക്ക് വല്ല പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. ജാഗ്രതയിൽ എങ്ങനെ ഇരിക്കുന്നു? ആ ജാഗ്രതയിൽ ഇപ്പോൾ ദേഹാഭിമാനത്തോടുകൂടി ഇരിക്കുന്നു. പിന്നെന്താ സ്വപ്നം ജ്ഞാനം കൊണ്ട് നിനക്ക് എന്താ പ്രയോജനം ഇവിടെ? അതാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യം. എന്താണ്? ഈ ജാഗ്രതയിൽ ദേഹാഭിമാനത്തോടുകൂടി ഇരിക്കുന്നെങ്കിൽ ഈ ജാഗ്രതയിൽ ഈ ദേഹാഭിമാനം അസത്യമെന്ന് ബോധിക്കണം. താൻ പരമാർത്ഥ സത്യവസ്തുവാണെന്ന് ജാഗ്രതയിൽ തന്നെ ബോധിക്കണം. എന്നാലേ ഇവിടുത്തെ പ്രശ്നത്തിന് സമാധാനമുള്ളൂ. സ്വപ്നത്തിലോ സുഷുപ്തിയിലോ പോയി ജ്ഞാനിയായിട്ടൊന്നും യാതൊരു കഥയുമില്ല. സുഷുപ്തിയിൽ അതാകാൻ കഴിയത്തില്ല. സ്വപ്നത്തിലായിട്ടും വിശേഷിച്ച് യാതൊരു പ്രയോജനമില്ല. പലർക്കും ഇത് തീർത്താൽ തീരാത്ത സംശയമാണ്. അത് ഈ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക. ജാഗ്രതയിലേക്ക് വരുന്ന ഒരുവൻ സ്വപ്നത്തെ അസത്യമെന്ന് ബോധിക്കുന്നു. അതാണ് അതിൻ്റെ കാരണം. പിന്നെ ചിലർക്ക് പറയും, എന്താണ് സ്വപ്നത്തിൽ ഞാൻ ദേവതയെ കണ്ടു, സ്വപ്നത്തിൽ ദേവത എനിക്ക് മന്ത്രോപദേശം, അതൊക്കെ മറ്റു കാര്യങ്ങൾ, അതൊന്നും തത്വബോധവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല. സ്വപ്നത്തിൽ ഒരാൾക്ക് ഏത് തരത്തിലുള്ള വിഭ്രാന്തി ഉണ്ടാവാം, അതിന് ചിലപ്പോൾ ജാഗ്രതയുമായിട്ട് ബന്ധം കാണും, ബന്ധം കാണാതിരിക്കാം. സ്വപ്നത്തിൽ ഒരാളെ പാമ്പ് കടിച്ചു, സ്വപ്നം കണ്ടു, ജാഗ്രതയിൽ അയാളെ പാമ്പ് കടിച്ചു, ഇതൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ തിരിച്ചുമാകാം, ജാഗ്രതയിൽ ഒന്ന് സംഭവിക്കുമ്പോൾ അയാൾ ഭാവനയ്ക്കാണ് ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണല്ലോ, ഭാവനയിപ്പോവും, ആ സ്വപ്നത്തിൽ കാണണമെന്നൊന്നുമില്ല. അപ്പോൾ അയാളുടെ മനസ്സ് ഇത് സ്വപ്ന ഭാവനയാണെന്ന് ആരോപിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചിലപ്പോൾ എന്താണ് ഈ ജാഗ്രതത്തിലെ സംസ്കാരം, സ്വപ്നത്തിലെ സംസ്കാരം എല്ലാം അവരന്ധകരണത്തിലാണ്. അപ്പോൾ ഇതിനൊക്കെ പരസ്പരം ബന്ധം വരാം. അത് തത്വചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അത് വേറെ കാര്യം. പക്ഷേ സ്വപ്നബോധം പോരാ. ജാഗ്രതത്തിൽ സ്വപ്നബോധം മിഥ്യയെന്ന് ബോധിക്കുന്നതുകൊണ്ട് ജാഗ്രതയിൽ തന്നെ ഈ ബോധം വരണം. ജാഗ്രതയിൽ തന്നെ ഗുരു വരണം, ജാഗ്രതയിൽ തന്നെ ശ്രവണം വരണം, ജാഗ്രതയിൽ തന്നെ ജ്ഞാനം വരണം. എന്നാലേ ജാഗ്രതയിലെ ഇത് ബാധിക്കുകയുള്ളൂ. കാരണം ഒരു ജാഗ്രതയിൽ നിന്ന് ഒരാൾ സ്വപ്നത്തിലേക്ക് പോകുന്നു, ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോകുന്നു, വീണ്ടും ജാഗ്രതയിൽ നിന്ന് അയാൾ വരുന്നത് ഇവിടെ ജാഗ്രതയിലേക്കാണ് വരുന്നത്. ഈ ഒരു ജാഗ്രതയിൽ താൻ ദേഹബോധത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ജാഗ്രതയിൽ തന്നെ എന്താണ് തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ജാഗ്രതയിലേക്ക് ചെല്ലുമ്പോഴും ആ തത്വബോധം അയാളെ കാണും. അതുകൊണ്ടാവും എന്താണ് ഈ കഴിഞ്ഞ ജാഗ്രതയിൽ ഞാൻ ഇന്ന ആളായിട്ടിരുന്നു, ഞാൻ രാമനായിട്ടിരുന്നു, ഞാൻ യുവാവായിരുന്നു, വൃദ്ധനായിരുന്നു, എല്ലായിരുന്നു കഴിഞ്ഞ ജാഗ്രത. അത് കഴിഞ്ഞ് ഞാൻ സ്വപ്നത്തിലേക്കും പോയി, സുഷുപ്തിയിലേക്കും പോയി, വീണ്ടും ഞാൻ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഞാൻ പുരുഷനാണെങ്കിൽ പുരുഷൻ തന്നെ, സ്ത്രീയാണെങ്കിൽ സ്ത്രീ തന്നെ, ദുഷ്ടനെങ്കിൽ ദുഷ്ടൻ, ശിഷ്ടനെങ്കിൽ ശിഷ്ടൻ എന്ന് പറയുന്നത് പോലെ പൂർവ്വജാഗ്രതയിൽ താൻ എന്തായിരുന്നു, താൻ പൂർവ്വജാഗ്രതയിൽ തത്വബോധത്തോടുകൂടിയവനാണെങ്കിൽ ഈ ജാഗ്രതയിലും തത്വബോധത്തോടുകൂടി തന്നെ. എന്തുകൊണ്ട്? ഒരു ജാഗ്രത മറ്റൊരു ജാഗ്രതത്തിനാൽ ബാധിക്കപ്പെടുന്നില്ല. എങ്ങനെയാണ് ഒരു സ്വപ്നം ഈ ജാഗ്രതത്തിനാൽ ബാധിക്കപ്പെടുന്നത്? അത് ജാഗ്രതയിൽ സംഭവിക്കുന്നില്ല. അങ്ങനെ ആർക്കും അങ്ങനെ ഒരു അനുഭവമില്ല. പക്ഷേ സ്വപ്നം അങ്ങനെയല്ല, ജാഗ്രതത്തിനത് ബാധിക്കപ്പെടുന്നു. ബാധിക്കപ്പെടുന്നത് സത്യമല്ല, അത് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന, കൂട്ടിക്കുഴയ്ക്കരുത്, അങ്ങനെ കൂട്ടിക്കുഴയ്ക്കുന്ന ചില ബുദ്ധിജീവികളുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അഹം മോഹം ന ബ്രവീമി, ഞാൻ മോഹമല്ല പറയുന്നത്, നിന്നെ മോഹിപ്പിക്കേണ്ട കാര്യമില്ല. അവിനാശി വരെയായ ആത്മാ പറയുന്ന എന്താണ്? നിന്റെ സ്വരൂപം, എന്റെ സ്വരൂപം ഇത് അവിനാശിയാണ്. മരണത്തിൽ അതിന് നാശം സംഭവിക്കില്ല. ആ മരണത്തിലെ കാര്യം നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ, മരണത്തെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. അതുകൊണ്ട് നമ്മൾ നിരന്തരം കടന്നു വരുന്ന സുഷുപ്തിയുമായി ബന്ധപ്പെടുത്തി അതിനെ ചർച്ച ചെയ്യും. അതാണ് ഉദാഹരണമായി സുഷുപ്തി എടുക്കുന്നത്. അനുച്ഛിത്തി ധർമ്മ, വാസ്തവത്തിൽ നമുക്ക് സുഷുപ്തി എന്ന് പറയുന്ന ഈ ഒരനുഭവം ഉള്ളത് തന്നെ ഈ തത്വത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായില്ലെങ്കിൽ ഒരവസ്ഥ, അനുഭവം എന്ന് പറയുന്നത് സാധാരണ ഭാഷ, അനുഭവം അല്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ അനുഭവം എന്ന് പറയുന്നു? ഭാഷാപ്രയോഗത്തിന്റെ പരിമിതികളിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ആ ഒരവസ്ഥ നമുക്കുള്ളത് എന്തിനു ഈ തത്വത്തെ ബോധിക്കാൻ വേറൊരു വഴിയില്ല. മരണം എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരിടേണ്ട കാര്യമാണ്. സുഷുപ്തി അങ്ങനെയല്ല, നമ്മൾ നേരിട്ട് കഴിഞ്ഞ കാര്യമാണ്. അത് നമുക്ക് ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, മാത്ര അസംസർഗസ്തു അസ്യ ഭവതി, ഇത്രയുള്ളൂ അവനി. ഇതാണ് പറഞ്ഞ അധ്യാസം, ഈ താതാത്മ്യം, ഇതുമായിട്ടുള്ള ബന്ധം. ഇവിടെ പറയുന്നു മാത്രകളുമായിട്ടുള്ള ബന്ധം, ഭൂത ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താ ബന്ധം? ഭൂത ഇന്ദ്രിയങ്ങളുമായിട്ട് തനിക്ക് എന്താ ബന്ധം? ഈ താതാത്മ്യം തന്നെ, ജാഗ്രത സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ താതാത്മ്യം തന്നെ. അതിന്റെ നാശം എന്ന് പറഞ്ഞാൽ എന്താ? അത് അസത്യമാണെന്ന് ബോധിക്കുക, അതാണ് അതിന്റെ നാശം, വേറൊന്നുമില്ല. അല്ലാതെ നശിക്കുന്ന എവിടെ? അങ്ങനെ ബോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ബോധിക്കുന്ന ഒരുവൻ സുഷുപ്തിയിലേക്ക് കടന്നാലും മരണത്തിലേക്ക് കടന്നാലും വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെ. ആ ബോധം കൂടെ ഇല്ലാതാകും, അത്രയും സൗകര്യമാണ് കാര്യങ്ങൾ. ഇത് ഏതദുക്തം ഭൂതി കൂടത്ത് നിശ്ചയവും ആയ ഏവായം വിജ്ഞാനഘന ആത്മാ പറയുന്നു. ഈ സ്വരൂപം ആത്മാ എന്ന് പറയുന്ന ഇവിടെ തന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. വക്താവ് ആത്മാ എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുന്നു, ശ്രോതാവ് ആത്മാ എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഈ സ്വരൂപം ഇതെന്താണ്? കൂടത്ത നിത്യ, ഇതിൽ യാതൊരു വികാരങ്ങളും പരിണാമങ്ങളും വരുന്നില്ല. സദായക രൂപത്തിലിരിക്കുന്നു, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മരണത്തിലും കൂടസ്ഥ നിത്യവായും വിജ്ഞാനഘന പറയുന്നത് കേവല വിജ്ഞാനമാണ്. അവിടെ വിജ്ഞാനാനുഭവം അങ്ങനെയൊന്നുമില്ല. വിജ്ഞാനം തന്നെ സ്വയം അനുഭവരൂപമായതുകൊണ്ട് അവിടെ പിന്നെ വിജ്ഞാനാനുഭവത്തിന്റെ ആവശ്യം. വിജ്ഞാനം അനുഭവം ഇല്ലാതിരുന്നിട്ട് ശ്രുതിയിൽ താൻ വിജ്ഞാനഘനമായിരുന്നു. പ്രജ്ഞാനഘനം ഭാഷകാരൻ പറയും. പ്രജ്ഞാനഘനം എന്ന് വെച്ചാൽ എന്താണ്? പ്രജ്ഞാനം മാത്രം. പിന്നെ പ്രജ്ഞാനത്തിലൊരനുഭവം, പ്രജ്ഞാനത്തിന്റെ അനുഭവം അല്ലെങ്കിൽ പ്രജ്ഞാനത്തിലൂടെ ലോകാനുഭവം, അതൊന്നും അവിടെ ഇല്ല. അവിടെ പറഞ്ഞു പ്രജ്ഞാനം മാത്രം. ആത്മാ വിജ്ഞാനഘന, ആത്മാതാണ് സ്വരൂപം. നാശ ഉച്ഛേദ പ്രസംഗവും അതിന്റെ നാശത്തിന്റെ പ്രസക്തി കൂടിയില്ല. എന്നുവെച്ചാൽ അങ്ങനെ അതിന്റെ നാശം സംഭവിക്കുമോ എന്ന് ആശങ്കിക്കണ്ട. തന്റെ നാശം അത് സംഭവിക്കുമോ അത് ആശങ്കിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? തനിക്ക് ആ അനുഭവം ഉണ്ട്. എന്താണ്? സുഷുപ്തിയിൽ നിന്ന് താൻ ജാഗ്രതയിലേക്ക് വന്നു. അവിടെ തനിക്ക് നാശം സംഭവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇനി എവിടെയാ തനിക്ക് നാശം സംഭവിക്കുന്നു? അവിടെ നാം പറയുന്നു, ഞാൻ തന്നെയാണ് സുഷുപ്തനായിരുന്നത്, ആൻ തന്നെയാണ് ഇവിടെ ജാഗ്രതയിലിരിക്കുന്നത്. അപ്പൊ തനിക്ക് പറയാം, എന്താണ് ഈ ഞാൻ തന്നെ ഇനി മൃതനായും ഇരിക്കും എന്നും തനിക്ക് പറയാം. അവിടെ നാശം സംഭവിക്കുന്നില്ല. മാത്രാഭീസ്തു അസ്യ ഭൂതേന്ദ്രിയ ലക്ഷണാഭി അവിദ്യാകൃതാഭി അസംസർഗോ വിദ്യയാ ഭവതി. അപ്പോൾ ഇവിടെ കേവലം മരണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ആത്മാവിനെ ബോധിപ്പിച്ചിട്ട് ആത്മാവ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ എന്ന് സ്വസ്വരൂപത്തെക്കുറിച്ച് ബോധിപ്പിച്ചിട്ട് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? ആ ബോധത്തോട് കൂടിയുള്ള മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ വെറുതൊരു മരണത്തെക്കുറിച്ചല്ല, നാശത്തെക്കുറിച്ച്. നാശത്തെ എന്തായാലും അംഗീകരിച്ചേ പറ്റൂ. എന്താണോ സർവഭൂതങ്ങളും ഇവിടെ നമ്മുടെ അനുഭവത്തിൽ പെടുന്ന എല്ലാം ഷഡ്ഭാവ വികാരങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. സമുദ്രത്തിലെ തിരയെ പോലെ ഇതെല്ലാം ഉണ്ടായി നിലനിന്നും വികാരങ്ങൾക്ക് വിധേയമായി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. എന്താണ് ഈ സംവിത് സമുദ്രത്തിൽ പല പ്രകാരത്തിലുള്ള തരംഗങ്ങൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ശരീരം എന്ന് പറയുന്നു, ബുദ്ധി എന്ന് പറയുന്നു, ബോധമെന്ന് പറയുന്നു, അറിവെന്ന് പറയുന്നു, പ്രപഞ്ചബോധം അതിനെ ഉദ്ദേശിച്ച പറയുന്നു. വികാര വിചാരങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പറയുന്നു, എൻ്റെ ഉള്ളിൽ കാമക്രോധാദി വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടാകുന്നു, നശിക്കുന്നു. അതുപോലെ ബാഹ്യമായി തൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളായി ഈ പഞ്ചഭൂതങ്ങളും ഉണ്ടായി നശിക്കുന്നു. അതിലൊന്നാണ് ഈ ശരീരവും, അതിൽപ്പെടുന്ന ഒന്നാണ്. സൂര്യചന്ദ്രാദികളെപ്പോലെ തന്നെ പഞ്ചഭൂതാത്മകമായിരിക്കുന്നു ഈ ശരീരവും. അതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രതയിൽ ഇത് കാണുന്നു, സ്വപ്നത്തിൽ കാണുന്നില്ല, സുഷുപ്തിയിൽ കാണുന്നില്ല, മരണത്തിലില്ല. അതിനെന്താ വ്യത്യാസം? ഇതെല്ലാം ഒരേ രൂപത്തിൽ തന്നെയാണ് സംഭവിക്കുന്നു. അതിൽ വിശേഷിച്ച് എന്താണ്? ആത്മാവ അരേ ദ്രഷ്ടവ്യ എന്ന് ഉപദേശിച്ചതിന് ശേഷം അയാൾ മരണത്തെ കാണുമ്പോൾ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ എന്താ മനസ്സിലാകുന്നത്? അയാൾ എങ്ങനെ അതിനെ കാണുന്നു? വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ട്. ആ ജ്ഞാനത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ആ ജ്ഞാനത്തെ ഒരുവൻ ഉൾക്കൊള്ളേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. മാത്രാഭിസ്തു അസ്യ. മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂത ഇന്ദ്രിയ ലക്ഷണാഭി, ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇതിനേക്കാണ് മാത്രമെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഭൗതികമായിരിക്കുന്ന ഈ ശരീരം ഭൂതകാര്യമാണല്ലോ. പിന്നെ ഈ ഇന്ദ്രിയങ്ങൾ, പിന്നെ അത് തന്നെ ഉള്ളിൽ മനസ്സായി ബുദ്ധിയായി അഹന്തയായി, ഇതിനോട് മാത്ര എന്ന് പറയുന്നു. അസ്യ ഭൂതേന്ദ്രിയ ലക്ഷണാഭി, ഭൂത ഇന്ദ്രിയ രൂപത്തിലുള്ള ഇവയുമായി ഇത് എങ്ങനെയുള്ളത്? അവിദ്യാകൃതാഭി, അവിദ്യാകൃതമാണിതെല്ലാം പറയുന്നു. ഇതെല്ലാം അവിദ്യാകൃതമായി നിലനിൽക്കുന്നതാണിത്. തന്നിൽ ഇതെല്ലാം നിലനിൽക്കുന്ന അവിദ്യാകൃതമായി, അവിദ്യാകാര്യമായി നിലനിൽക്കുകയാണ്. അല്ലാതെ ഇതിന് വേറെ കാരണമൊന്നും പറയാനില്ല. ആ അവിദ്യയാണ് പിന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. അവിടെ എല്ലാം നാമം മാത്രം വ്യത്യാസമേ ഉള്ളൂ, കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ അവിദ്യ എന്ന് പറയാം. ചിലയിടത്ത് ഇങ്ങനെ പറയും മായാകൃതാഭി, മായ കൊണ്ടുണ്ടായതാണെന്ന് പറയും. ചിലയിടത്ത് പറഞ്ഞ എന്താണ് മോഹം കൊണ്ടുണ്ടായതാണെന്ന് പറയും. ഇവിടെയൊക്കെ ശബ്ദം മാത്രമേ ഉള്ളൂ വ്യത്യാസം. ചിലയിടത്ത് പറയും എന്താണ് അടുത്ത് പറയും അവിദ്യ പ്രത്യുപസ്ഥാപിതാണ്, അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാണ്. വേറെടുത്ത് പറയും അങ്ങനെയല്ല, മായ കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഒരിടത്ത് പറയും അത് ഈശ്വരൻ മായ കൊണ്ട് സൃഷ്ടിച്ചതാണ്. ഒരിടത്ത് പറയും അല്ല, നീ തന്നെ നിന്റെ അവിദ്യ കൊണ്ട് കൽപ്പിച്ചതാണ്. പല രീതി പറയുന്നു. ഇത് ഈ ഭൂതേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും തന്റെ അനുഭവത്തിന് വിഷയമായി നിൽക്കുന്നു തന്റെ ശരീരം ഉൾപ്പെടെയുള്ളവർ. അത് ഭൂത ഇന്ദ്രിയങ്ങളുടെ ഭാഗമായി ഇതെല്ലാം നിലനിൽക്കുന്നു. ഇത് അവിദ്യ കൊണ്ടുള്ളതാണ്. ഇതുമായിട്ട് എന്ത് വരുന്നു? അസംസർഗോ വിദ്യയാ ഭവതി. വിദ്യ കൊണ്ട് അസംസർഗം വരുന്നു എന്നർത്ഥം ഇതുമായിട്ട്. ഇതെങ്ങനെ പ്രകടമായിരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ പറയും. പക്ഷേ ഇതുമായിട്ട് ഉള്ള അസംസർഗത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ് വിദ്യ? ആ തത്വജ്ഞാനം കൊണ്ട് താനും ഇതുമായിട്ടുള്ള ബന്ധത്തെ അവസാനിപ്പിച്ചാൽ പിന്നെ ജനനം മരണം അവിടെ ഉണ്ടോ ഇല്ലയോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ഈ സംസർഗം എന്ന് പറയുന്നത് എന്താണ്? അധ്യാസമാണ്, താതാത്മ്യമാണ്. ആ താതാത്മ്യത്തെ അവൻ ഇല്ലാതാക്കുന്നു. താതാത്മ്യത്തെ എങ്ങനെ ഇല്ലാതാക്കും? കാരണം ഈ താതാത്മ്യം താൻ അനുഭവിക്കുന്നത് സത്യമായിട്ടാണ്. ഈ ദേഹാത്മബുദ്ധി തനിക്ക് അനുഭവപ്പെടുന്നത് സത്യമായിട്ടാണ്. അഹം എന്നുള്ളത് തന്നെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥമായിട്ടുള്ള ഒരു ബോധമാണ്. ഇത് പരമാർത്ഥമാണെങ്കിൽ എന്താണ് തന്റെ അനുഭവത്തിൽ പരമാർത്ഥമായിട്ടുള്ളത്? അത്യധികം പരമാർത്ഥമായിരിക്കുന്ന അഹം ബുദ്ധിയാണ്. വാസ്തവത്തിൽ ഈ പരമാർത്ഥ ബോധം എന്താണ്? ചൈതന്യത്തിന്റെ ശരീരത്തിനോടുള്ള താതാത്മ്യമാണ്. ഇതിനെ തുടർന്നാണ് ബാക്കി എല്ലാ സത്യത്വ ബുദ്ധികളും വരുന്നത്. ശരീരത്തിൽ സത്യത്വ ബുദ്ധി ഉണ്ടല്ലോ, ഈ അഹം ബുദ്ധിയെ തുടർന്ന് വരുന്നതാണ്. ഇതിന് ഒറ്റ കാരണം പറയുന്നതാണ് അവിദ്യ. പല പേരിൽ പറഞ്ഞ മായ പല രീതിയിൽ പറയും, ആരോപിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ കൽപ്പിതമായിരിക്കുന്നു പറയുന്നു? അവിദ്യയാൽ കൽപ്പിതമായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ അവിദ്യയാൽ കൽപ്പിതം എന്ന് പറയുമ്പോൾ എന്താണ് കൽപ്പന? അവിദ്യ കൊണ്ട് കൽപ്പിച്ചിരിക്കുക എന്ന് പറയും. അത് ഇതിനോട് വരുന്ന താതാത്മ്യം തന്നെയാണ് അവിദ്യ കൊണ്ട് ഇതിനെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം. ചൈതന്യ താതാത്മ്യം നമ്മൾ തുടക്കത്തിലുള്ള അധ്യാസ ഭാഷയത്തിൽ പോലെ ഒന്ന് വിഷയി, മറ്റൊന്ന് വിഷയി. അപ്പോൾ ഈ വിഷയി വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, അതാണ് അവിടെ തുടങ്ങുന്നത്. അങ്ങനെയാണ് അപ്പോൾ വിഷയി വിഷയങ്ങളോട് താതാത്മ്യപ്പെടണമെങ്കിൽ ആ വിഷയങ്ങൾ അവിടെ വേണ്ടേ? അപ്പോൾ വിഷയി വിഷയത്തോടുള്ള താതാത്മ്യമാണ് അവിദ്യ എന്ന് പറയുന്നത്. അധ്യാസം അവിദ്യേതി അവിടെ ഭാഷയിൽ പറഞ്ഞു. ഈ അധ്യാസത്തെ തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്റെ മുമ്പിൽ വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് താൻ അതിനോട് താതാത്മ്യപ്പെടുന്നു. അത് നമ്മൾ ഉദാഹരണത്തിൽ അവിടെ പറഞ്ഞു. എന്താണ്? സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു, തന്റെ മുമ്പിൽ ഇതെല്ലാം പ്രകടമാകുന്നു, അതിനോട് താതാത്മ്യപ്പെടുന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞു. പക്ഷേ അങ്ങനെ താതാത്മ്യപ്പെടുന്നതിന് വേണ്ടി ഈ സാധനങ്ങളെ വേണ്ട, ഇതെവിടുന്നുണ്ടായി? ഇതിനെ മറ്റാരെങ്കിലും വേറെ രീതിയിൽ ഇതിനെ സൃഷ്ടിച്ച് വച്ചിട്ട് അതിനോട് താൻ പോയി താതാത്മ്യപ്പെടുകയാണോ? അപ്പോൾ ഇത് അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് കുറച്ച് സൂക്ഷ്മത ആവശ്യമാണ്. അതില്ലാത്തവർ പറയും എന്താണ്, അല്ലെങ്കിൽ മറ്റൊരു പ്രക്രിയ കുറച്ചുകൂടി ലളിതമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയും എന്താണ്, ഈശ്വരൻ ഇതിനെല്ലാം സൃഷ്ടിച്ചു വച്ചു, അതിലേക്ക് താൻ അതിനോട് താതാത്മ്യപ്പെട്ടു, ഈ സൃഷ്ടിയിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, കാരണം ഞാൻ അല്പജ്ഞനാണ്, എനിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് സർവജ്ഞനായ ഒരു ഈശ്വരൻ ഇതെല്ലാം സൃഷ്ടിച്ചു, തന്റെ ജോലി എന്താണ്, ചൈതന്യമായിരിക്കുന്ന തനിക്ക് ഇതിനോട് താതാത്മ്യപ്പെടുന്ന ഒരു ജോലിയുണ്ട്. ആണ് സൃഷ്ടികർത്താവിനെ മറ്റൊരാളെ സ്വീകരിക്കുന്നു, അങ്ങനെ പറയുന്നു. അതൊരു പ്രക്രിയ, ഒരു രീതി. മറിച്ച് ഇങ്ങനെയും പറയാം, എന്താണ്, ഏതൊരു ചൈതന്യത്തിലാണോ ഈ സൃഷ്ടി സംഭവിക്കുന്നത് ആ ചൈതന്യത്തിൽ തന്നെ താതാത്മ്യവും സംഭവിക്കുന്നു. തസ്സൃഷ്ട്വ തദേവ അനുപ്രാവിശത്, അവിടെ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് ഒരാൾ സൃഷ്ടിച്ചിട്ട് വേറൊരാൾ അനുപ്രവേശം ചെയ്യുകയല്ല, സൃഷ്ടിച്ചവൻ തന്നെ അനുപ്രവേശവും ചെയ്യുന്നു. സൃഷ്ടിയും താതാത്മ്യവും എല്ലാം ഒരേ സമയം, ഒരേ കാലത്ത്, ഒരേ അവസ്ഥയിൽ സംഭവിക്കുന്നു. അതിന് മൊത്തം ഒരു കാരണമായി പറയുന്നതാണ് അവിദ്യ എന്ന് പറയുന്നത്. പക്ഷെ അത് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്ന എന്താണ്, സൃഷ്ടി എന്ന് പറയുന്നത് ജീവസൃഷ്ടി, നമ്മൾ സൃഷ്ടികർത്താവിനെ അന്യനായിട്ടാണ് കാണുന്നത്. പാത്രത്തെ സൃഷ്ടിച്ചത് മൺപാത്രത്തെ സൃഷ്ടിച്ചത് കുലാലനാണ്, പുത്രനെ സൃഷ്ടിച്ച പിതാവാണ്. അങ്ങനെ നിമിത്ത കാരണമായാണ് സൃഷ്ടികർത്താവിനെ കാണുന്നത്. അങ്ങനെ സൃഷ്ടികർത്താവിനെ നിമിത്തമായി കാണുന്നതിന് ഇത് മനസ്സിലാകത്തില്ല. എങ്ങനെ, അഭിന്ന നിമിത്ത ഉപാദാനമാണ് ആത്മാവ് എന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇവിടെ നിമിത്തവും ഉപാദാനവും എല്ലാം ഒരാള് തന്നെ, എല്ലാവരോടും ഒരാൾ തന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആര് സൃഷ്ടിച്ചു, അത് ഈ ചൈതന്യം തന്നെ. ആരാണ് താതാത്മ്യപ്പെടുന്നത്, ആ ചൈതന്യം തന്നെ. സൃഷ്ടിച്ചത് എന്തുകൊണ്ട്, അവിദ്യ കൊണ്ട്. താതാത്മ്യപ്പെടുന്നത് എന്തുകൊണ്ട്, അവിദ്യ കൊണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അദ്വൈതത്തിന്റെ പൂർണ്ണതയാണ്. അപ്പോൾ ആദ്യം സൃഷ്ടിച്ചിട്ടല്ലേ പിന്നീട് താതാത്മ്യപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആദ്യം സൃഷ്ടിച്ചു വയ്ക്കാൻ ഒരു ഈശ്വരൻ, അത് കഴിഞ്ഞ് താതാത്മ്യപ്പെടാൻ അജ്ഞനായ ഒരു ജീവൻ, സൃഷ്ടിക്കാൻ സർവജ്ഞനായ ഈശ്വരൻ, ഇതെല്ലാം വേണ്ടിവരും. നല്ല അദ്വൈതമായ ഏകമായ തത്വത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സൃഷ്ടി സ്ഥിതി സംഹാരവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ അവിടെ എന്തായിരുന്നു, സൃഷ്ടി സംഭവിക്കുന്നു, അതിൽ അനുപ്രവേശം ചെയ്യുന്നു, താതാത്മ്യം സംഭവിക്കുന്നു, എല്ലാം ഒരിടത്ത് സംഭവിക്കുന്നു. അതെവിടെ സംഭവിക്കുന്നു, കേവലമായ ആ ചൈതന്യത്തിൽ. അതിന് ദൃഷ്ടാന്തമായി പറയുന്നു, സമുദ്രത്തിലെ തരംഗങ്ങൾ എന്നതുപോലെ. അപ്പൊ പിന്നെ ജീവൻ താതാത്മ്യപ്പെടുന്നത് ജീവനാണ് ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു, നാമമാത്ര ഭേദം. അത് ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഒരു ലളിതമായ പ്രക്രിയ ഉണ്ടാക്കി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. മുഖ്യമായി പറയുന്നത് ആണ് ഇവിടെ പറയുന്നത്, എന്താണ്, ഭൂതേന്ദ്രിയ ലക്ഷണാഭി അവിദ്യാകൃതാഭി, ഈ ഭൂതേന്ദ്രിയങ്ങളെല്ലാം എന്താണ്, അവിദ്യാകൃതമാണ്. ആരുടെ അവിദ്യ, ഈ ചൈതന്യത്തിന്റെ അവിദ്യ, അതുകൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടമായത്. അങ്ങനെ അവിദ്യാകൃതമായ ഭൂതേന്ദ്രിയങ്ങളെ അവൻ അനുഭവിക്കുമ്പോൾ അവൻ അതിന് ആ സൃഷ്ടിക്ക് അവൻ പല നിമിത്തങ്ങളെ കാണുന്നു, ഉപാദാനത്തെ കാണുന്നു. അവൻ പറയുന്ന എന്താണ്, ദാ ഈ പാത്രം ഇത് സൃഷ്ടിയാണ്, ഈ പാത്രത്തിന് ഒരു ഉപാദാനമുണ്ട് മണ്ണാണ്, അതിനൊരു നിമിത്തമുണ്ട് കുലാലനാണ്. നിമിത്ത ഉപാദാനങ്ങളെയെല്ലാം അവൻ വേറെ വേറെ കാണുന്നു. സൃഷ്ടിയെ അവൻ അനുഭവിക്കുമ്പോൾ അതെല്ലാം അവന് കാണാൻ കഴിയും. പക്ഷെ ആ സൃഷ്ടി ഇത് മൊത്തം എന്താണ്, അവിദ്യാകൃതമാണ്. ഏതുപോലെ സ്വപ്ന സൃഷ്ടി പോലെ, അത് അവിടെ എന്താണ്, സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷനിൽ സംഭവിക്കുന്നതാണ് സൃഷ്ടിയെല്ലാം. പക്ഷേ അവിടെ സൃഷ്ടികർത്താവായ അവൻ തന്നെ ആ സൃഷ്ടിയിൽ കുലാലനെ കാണുന്നു, മൃത്തിനെ കാണുന്നു, ഘടത്തെ കാണുന്നു, ബാഹ്യമായി നാനാ കാര്യകാരണങ്ങളെല്ലാം കാണുന്നു. അപ്പം ഈ കാര്യകാരണങ്ങളെല്ലാം എന്താണ്? തൻ്റെ അനുഭവത്തിൽ ആരോപിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പരമാർത്ഥത്തിൽ എന്താണ് ആ സൃഷ്ടി എന്ന് പറയുന്നത്? അവിദ്യാകൃതമാണ്, തത്വബോധമില്ലാത്തതുകൊണ്ട് തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഏതുപോലെ ഒരു നമ്മുടെ വെളുത്ത സ്ക്രീന് എന്നാ, അപ്പോൾ അവിടെ അതൊരു വെളുത്ത സ്ക്രീന് ആണ്, അവിടെയുള്ളത് കേവല പ്രകാശമാണ് എന്നറിയാതെ അവിടെ നാനാതരത്തിലുള്ള രൂപങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം കണ്ട് അതിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നത് പോലെ, അതിൻ്റെ തത്വം എന്താണ്? കേവലത്തിൽ അവിടെ സ്ക്രീനും വെളിച്ചവും മാത്രമേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. പക്ഷേ താനവിടെ ആനയും കുതിരയും എല്ലാം കാണുന്നുണ്ട്. ആ കാണുക എന്ന് മാത്രമല്ല, അതൊക്കെ അവിടെ അതിൻ്റെയൊക്കെ ഉണ്മയെ താൻ അനുഭവിക്കുന്നു, അതിനെയൊക്കെ അതിൻ്റെ ഒരു വാസ്തവികതയെ താൻ അനുഭവിക്കുന്നു, അതിനെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്നു. അതിൻ്റെ വാസ്തവികത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അസുഖത്തിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ നയിക്കുന്നതിനുള്ള ശേഷി അതിനുണ്ട്. ഇല്ലാത്ത ഒന്നിനെ അതിന് കഴിയുമോ? ഇല്ല. ആകാശ കുസുമം ആർക്ക് സുഗന്ധത്തെ കൊടുക്കാറില്ലല്ലോ, ഇതങ്ങനെയല്ല കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവനിൽ ആ കൽപ്പനകൾ സംഭവിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിദ്യാകൃതാഭി അസംസർഗോ വിദ്യയാഭവതി. അപ്പോൾ ഇവിടെ നപ്രയത്തി സജ്ഞ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം അതുകൊണ്ട് വിദ്യ കൊണ്ട് ഈ ഭേദ അനുഭവത്തോട് ഉള്ള ആ താതാത്മ്യം അവന് നഷ്ടപ്പെടുന്നു. ആ താതാത്മ്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് അസത്യമൊന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു, താതാത്മ്യം അവിടെ അവസാനിക്കുന്നു. താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ വരുന്ന സത്യബുദ്ധിയാണ് അഹം എന്നുള്ള ഈ സത്യബുദ്ധിയാണ്, അതാണ് താതാത്മ്യം. ആ താതാത്മ്യം നശിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലൊരു പരമാർത്ഥമില്ല എന്നറിയുന്നതാണ്. അതാണ് ഇവിടെ വിശദീകരിക്കാൻ യാജ്ഞവൽക്കൻ ശ്രമിച്ചത്. പക്ഷേ മൈത്രേയി ധരിച്ചത് മറ്റൊന്ന്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ.